അങ്ങനെ പറയുമ്പോൾ അതായത് നമ്മള് കുട്ടികൾക്ക് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. കുട്ടികളെ വിളിച്ചെടുത്തി അവരൊന്നൊക്കെ പഠിപ്പിക്കും, അവർ നേരെയാകാൻ വേണ്ടിയിട്ട്. ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? അവർ മാതാപിതാക്കൾക്ക് ആ ക്യാമ്പ് അവരോടൊപ്പമാണ് കുട്ടികൾ കൊടുക്കുക. കുട്ടികളിങ്ങനെ ആകുന്നതിന് വലിയൊരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാതെ കുട്ടികൾക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? അതാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടികൾക്ക് നിങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ മാതാപിതാക്കളോടൊപ്പം വരാൻ പറയും. എന്നിട്ട് അവരെ ഒരുമിച്ചിരുത്തിയും പ്രത്യേകം ഇരുത്തിയും ക്ലാസ് കൊടുക്കും. അവർ എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരിക്കുമ്പോൾ കുട്ടികൾ പറയും മാതാപിതാക്കളുടെ പ്രശ്നം എന്നതാണ്, മാതാപിതാക്കൾ പറയും കുട്ടികളുടെ പ്രശ്നം എന്നതാണ്. എന്നാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാം. അല്ല, കുട്ടികൾക്ക് ക്യാമ്പ് കൊടുത്തതിൻ്റെ അർത്ഥം എന്താണോ, മാതാപിതാക്കളൊക്കെ വളരെ നല്ല ആൾക്കാരും കുട്ടികളെന്തോ ഇനി ശരിയാക്കേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യം. വയലൻസിനെ കുറിച്ച് പറയുന്നത് അതാണ്. വലിയൊരളവ് വരെ കുട്ടികൾ അവര് പ്രശ്നങ്ങൾക്ക് കാരണം മാതാപിതാക്കളാണ്. വലിയൊരളവ് വരെ അവർ മാത്രമല്ല, പക്ഷെ വളരെ വലിയൊരളവ് വരെ. ഈ വലിയ ലോകത്തുള്ള ക്രിമിനലുകളുടെ ഇടയൊക്കെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് അവരുടെ എല്ലാം കുട്ടിക്കാലത്ത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ പല കാരണങ്ങളും, പിന്നെ ഏർലി അഗ്രസീവ് ബിഹേവിയർ, കുട്ടിക്കാലം പോലെ തന്നെ ഒരു ആക്രമണോത്സുകത കാണുന്നു പലരും. പിന്നീടാണ് അവർ വലിയ ക്രിമിനലാകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ചെറിയ പ്രായത്തിൽ തന്നെ കാണാം കുട്ടികൾക്ക് ഒരു ആക്രമണോത്സവം ചിലരിൽ കാണും. അത് വളർന്നു വളർന്നു വന്ന ചിലപ്പോൾ വളരുമ്പോൾ അത് മാറാം, മാറാതെ ഇരിക്കും. അതിന്റെ കാരണങ്ങൾ എന്തായാലും ശരി, അത് വയലൻസിന് കാരണമായിരിക്കും. അത് പഠനങ്ങൾ പറയുന്നു. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഒന്ന്, പ്രധാനമായിട്ടും ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ അങ്ങനെ ഒരു ആക്രമണോത്സവത കാണുന്നുണ്ട്, ജെനറ്റിക്സ് ആണ് അതിന് കാരണം. എന്നുവെച്ചാൽ അവന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും, ബ്രെയിനും അതിനോടനുബന്ധപ്പെട്ട ഭാഗങ്ങളും, അതിനകത്താണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്ന പോരായ്മ. അത് പിന്നെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വയലൻസ് വരും. അപ്പോൾ പഠനം നടത്തുന്നവർ പറയുന്നു ബ്രെയിൻ ആൻഡ് സ്പൈൻ എന്ന് പറയും, നമ്മുടെ ബ്രെയിനും ഈ സ്പൈൻ, ഇതാണ് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ആ ബ്രെയിനിൽ താഴോട്ട് വരുന്ന ഭാഗം, മൊത്ത ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിൽ വരുന്ന ചില പ്രത്യേകതകളാണ് ഈ കുട്ടിക്കാലത്തെ അവൻ അഗ്രസീവാണ്, ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്നു. അത് വളർന്നു വരുമ്പോൾ അതാണ് ജനറ്റിക്സ് ആണ് അതിനൊരു കാരണമെന്ന് പറയും. പിന്നെ പറയുന്നത് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. ഒരു കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും, ശാരീരികമായി മാനസികമായി സംഭവിക്കുന്ന പല മാറ്റങ്ങൾ, കൂടാതെ എൻവയൺമെന്റലായിട്ട് ചുറ്റുപാടുകൾ അവന് ചെലുത്തുന്ന സ്വാധീനങ്ങളെല്ലാം ഒരാൾ അക്രമിയായിട്ട് മാറ്റും. വയലൻസിലേക്ക് വന്നു ഇതും പഠനം നിർത്തി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. കെയർലി അഗ്രസീവ് ബിഹേവിയർ, അത് ഒരു വലിയ കാരണമായിട്ട് പറയുന്നത്. പിന്നെ സർവ്വസാധാരണയായി ഇപ്പൊ പ്രത്യേകിച്ച് കൊണ്ടുവരുന്നത് വയലൻസ് ഹിംസയ്ക്ക് കാരണമായി വരികയും ഇന്നെന്താണ് മദ്യം, മയക്കുമരുന്ന്, വീട് ഉപയോഗം, അത് ഉപയോഗിക്കുന്നവരിൽ 100% ഏതെങ്കിലും തരത്തിലുള്ള അക്രമവാസനകൾ പ്രദർശിപ്പിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള നാട്ടിൻപുറത്ത് കുടുംബങ്ങളിൽ വീടുകളിൽ പൊതുവെ പുരുഷന്മാരായിരിക്കും മദ്യപാനി. മദ്യപാനിയായാൽ പിന്നെ അവർ പലതരത്തിലുള്ള അക്രമവാസനയും പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് പൊതുവെ കാണുന്നത്. ഇപ്പോ ചില കുടുംബങ്ങളൊക്കെ മൊത്തത്തിൽ മദ്യപിക്കുന്ന ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. എല്ലാവരും ചേർ, അപ്പോ അത് അങ്ങനെ മദ്യപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മധുരം കിട്ടും. വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ മദ്യപാനം ഉണ്ടെങ്കിലും അവരൊരു കേവലൊരു ഉപചാരമായിട്ടാണ് മിക്കവാറും പേര് മദ്യം ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്പുറം പോയാൽ അവിടെയും വയലൻസിൽ തന്നെ ഫാമിലിയിലൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അവർ വളരെ കുറഞ്ഞ അളവിലും അത് ഒരു തരത്തിലും ശാരീരിക മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കാത്ത രീതിയിലാണ് അവരുപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത്, ചായ എന്ന് പറയുന്നതും ഉണ്ട് അവർക്ക് ലഹരി, പക്ഷെ അത് അക്രമത്തിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മദ്യം വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുമ്പോൾ, വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുമ്പോൾ അത് അക്രമത്തിൽ പ്രേരിപ്പിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ഇതൊരു സമ്പ്രദായം, നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായം അതാണ്. വീര്യം കൂടി മദ്യം വലിയ അളവിൽ ഉപയോഗിക്കുക, അവസാനം മൊത്തം കുടുംബത്തിൽ കലാകും നാട്ടിൽ കലാകും കലാപത്തിൽ. ഹിംസയ്ക്ക് ഒരു പ്രധാന കാരണം ഇതിന്റെ ഉപയോഗം. അത് മദ്യത്തെക്കാൾ അപകടകാരിയാണ് മറ്റു മയക്കുമരുന്ന്. അതൊക്കെ ഇന്ന് വലിയ ഒരു അതിന്റെ പിന്നിലൊരു സാമ്പത്തിക ഹിംസയും ഉണ്ട്. സാമ്പത്തിക അതിന്റെ പിന്നിലൊരു വലിയ ഘടകമാണ്. അതോടൊപ്പം മദ്യം പലതരത്തിൽ ഹിംസയ്ക്ക് ഒഴിവിക്കുന്നു. ആ കുടുംബത്തെ നശിപ്പിക്കുന്നു, സാമ്പത്തിക ഭദ്രതയില്ലാതാക്കുന്നു, മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതയെ വളർത്തുന്നു, പല പ്രശ്നങ്ങളാണ്. അപ്പോ ഹിംസയ്ക്കുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളായിരുന്നു ഇതൊക്കെ പരിഹരിക്കാതെ. ഹിംസ എന്ന് പറയുന്നത് പരിഹരിക്കാൻ പറ്റത്തില്ല. ഗുരു അഹിംസയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞത് ഒരു ഗുരുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ബൗദ്ധ ജൈന ആ പാരമ്പര്യങ്ങളിൽ നിന്ന് തലമുറകളായി കൈമാറി എന്നൊരാശയമാണ്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യരങ്ങനെ ഒരു അഹിംസാവൃതം സ്വീകരിച്ച് ജീവിച്ചു വന്നിരുന്നു. തലമുറ തലമുറകളായിട്ട് അങ്ങനെ ജീവിച്ചു വന്നു കുറെ വ്യക്തികൾ, അതിലൊരാളാണ് ഗുരു എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അഹിംസ എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിതവ്രതമാണ്. ഒന്നിനും കൊല്ലത്തില്ല, ഒന്നിനും ഉപദ്രവിക്കത്തില്ല, ഒരു തരത്തിലുള്ള അഹിംസ. അപ്പൊ അവിടെ നിന്ന് ഈ അവരിൽ എന്താണ് ഹിംസാ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. കൊലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജനറ്റിക്സിലായ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുക, അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് പോകുക, ഒന്നും തന്നെ ഇല്ല. അപ്പോ അവരെന്ത് ചെയ്യുന്നു, അവരെ തന്നെ സ്വയം പരിഷ്കരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അത് പൂർണ്ണമാണ് അഹിംസ സ്വീകരിച്ച്. പക്ഷെ സമൂഹത്തില് എന്താണ് അവരുടെ ജീവിതം ഒരു മാതൃകയായതുകൊണ്ടോ അവരുടെ ഉപദേശങ്ങൾ മാത്രം കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നു. അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തിയാലേ അഹിംസ എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അതാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. അപ്പൊ അവന്റെ ജനറ്റിക്സിൽ തന്നെ ഈ ഹിംസ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അത് പരിഹരിക്കുന്നു? പരിഹരിക്കാൻ പറ്റില്ല. അതാണൊരു പ്രശ്നം. അപ്പോ ഒരു മദ്യം ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി, അതുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ അതുകൂടെ കണ്ടുകൊണ്ടാണ്. ഇന്നിപ്പോ ആൾക്കാരെന്താണ്, ഗവൺമെന്റ് പോലും മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനവർ പറയുന്ന ന്യായം ഒന്ന്, അത് അതിൽ നിന്നുണ്ടാകുന്ന റവന്യൂ സാമ്പത്തിക വരുമാനം അത് വളരെ വലുതാണ്. പിന്നെ അത് കുറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പ്രധാനമായിട്ട് സാമ്പത്തികം, ഈ രണ്ട് ഭാഗവും ശരിയാണ്. സാമ്പത്തികം ഉണ്ടാകും, കുറെ പേർക്ക് തൊഴിൽ വേണം. പക്ഷെ അത് വളരെയധികം കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു, ഭാവി തലമുറയെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഇത് അവസാനിക്കുന്ന വയലൻസിലാണ്. അപ്പോ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റും മറ്റു ഇന്നത്തെ സർക്കാരുകളൊക്കെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെയാണ് അതിന് പരിഹാരം അല്ല. എല്ലാ സർക്കാരുകളും അവർ കൂടുതൽ കൂടുതൽ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മദ്യപന്മാരുടെ എണ്ണം കൊടുക്കും. മദ്യപന്മാരുടെ എണ്ണം കൊടുക്കും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് വില. അപ്പൊ മദ്യപന്മാരെ സന്തോഷിപ്പിക്കുമ്പോൾ എന്തോരും അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ സർക്കാരിന് വോട്ട് ചെയ്യും. എല്ലായിടത്തും അങ്ങനെ വലുതാണത്. ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഇതിനോടൊന്നും നോ പറയാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും, മദ്യപന്മാരെല്ലാം വോട്ട് ചെയ്യും. പക്ഷെ സമൂഹത്തിൽ അക്രമവും അതിക്രമവും എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യം ഒരു തുടങ്ങി വെച്ചതല്ല, ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യം. പക്ഷെ അവര് പൊതുവെ അവർ മദ്യം ഉപയോഗിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വളരെ മിതമായ രീതിയിൽ ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യക്തി ജീവിതത്തെയോ കുടുംബ ബന്ധങ്ങളെയോ ബാധിക്കാത്ത രീതിയിലാണ്. അതിനൊരു പ്രധാനമായ കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ യൂറോപ്യന്മാരായാലും ശരി അമേരിക്കക്കാരായാലും ശരി, പൊതുവെ മിക്കവാറും 90% കാര്യങ്ങളിലും അവരുടെ ഡിസിപ്ലിൻഡാണ്, അച്ചടക്കമുള്ള ജനത. നമ്മുടെ സമൂഹം അച്ചടക്കമുള്ള ജനതയല്ല. അതാണ് ഏറ്റവും പ്രധാനം. ആ അച്ചടക്കം അവരെല്ലായിടത്തും പാലിക്കും. അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തുന്ന മാനേഴ്സ് നമുക്കില്ല. അത്തരം മാനേഴ്സുകളൊന്നും നമ്മൾ പിന്തുടരുന്നു, ഡിസിപ്ലിനും നമുക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ കുരങ്ങനെ മദ്യം പിടിപ്പിച്ചു എന്ന് പറയും പോലെയാണ് നമ്മൾ മദ്യം പിടിക്കുമ്പോൾ വരുന്നത്. സ്വയം തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സംഭവം. അവിടെ മദ്യത്തിന്റെ അമിത ഉപയോഗം ഇവിടെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോ ആർമിയിലൊക്കെ പറയുന്നത് കോട്ടയെന്നാണ്, അവർ ഒരു നിശ്ചിതമായ അളവിലേ കൊടുക്കത്തുള്ളൂ, കൂടുതൽ അവരെ കുടിക്കാനൊന്നും അനുവദിക്കത്തില്ല. അത് ആവശ്യമില്ലാത്തവർ ഒഴിവാക്കാം, പക്ഷെ അത് ആ ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യൻ സൈന്യത്തെ ആദ്യം ട്രെയിനിങ് കൊടുത്തത്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായി കടന്നു വന്നതാണ്. പക്ഷേ അവരുടെ സിസ്റ്റം അല്ല പിന്നെ നമ്മുടെ ഇവിടെ വന്നത്. എന്റെ കുട്ടിക്കാലത് കണ്ടിട്ടുണ്ട്, പട്ടാളക്കാലത്ത് അവധിക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ വീട്ടിൽ കയറാറില്ല, അവരാഘോഷിക്കുകയാണ്. കാരണം അവിടെ ഇത് എന്താണ് നിയന്ത്രണമുണ്ട്, നാട്ടിൽ വന്നാൽ പിന്നെ ഒരു നിയന്ത്രണം. അവർ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് മാസം പറമ്പിലും റോഡിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, മദ്യപിച്ച് ലക്ക് കെട്ട്. വിദേശികൾ അങ്ങനെയല്ല, അവരങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ മയക്ക് മരുന്നിനൊക്കെ അഡിക്റ്റായി പോകുന്ന ചില ആൾക്കാർ മാത്രമേ അവിടെ ഇങ്ങനെ ആകാറുള്ളൂ. മദ്യം അവർ എന്താണ് ഉപയോഗിക്കുന്നത്, അവർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഇന്നും ഉണ്ട്. നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്ത, അച്ചടക്കമില്ലാത്ത ഒരു ജനത എന്ന് പറയുമ്പോൾ കുറഞ്ഞിനെ മദ്യം കുടിപ്പിച്ചവരായിട്ട് അങ്ങനെ ഒരുപാട് അക്രമവാസന. അതിൻ്റെ കൂടെ ഇപ്പം അതിമാരകമായ ലഹരി വസ്തുക്കളുടെ ഇതിനെയൊക്കെ അടിസ്ഥാനപരമായി ഇതിനൊക്കെ എതിരായി നിയമത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ജനങ്ങളെ ഇതിൽ നിന്ന് പിന്മാറ്റിയാൽ മാത്രമേ ഇവിടുത്തെ ഈ ഹിംസ കുറയത്തൂ. അതാണ് ഒരു പ്രശ്നം. എന്താണ് അമിതമായ ലഹരി ഉപയോഗം, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ അക്രമത്തിലേക്ക് തിരിയുന്നതിനും ഇവർ ഗവേഷകന്മാർ ഒരു കാരണം കണ്ടെത്തിയിരിക്കുന്നത്, ഒരാളുടെ ഐക്യു, ആ ബൗദ്ധികമായ ശേഷി കുറയുന്ന കുട്ടികൾ പൊതുവേ അവർ ഇങ്ങനെ എന്താണ് അക്രമത്തിലേക്ക് തിരിയുന്നതിന് സാധ്യതയുണ്ട്. അന്ന് ക്ലാസ്സുകളിലൊക്കെ തന്നെ ഈ സാറ് പഠിക്കുന്നത് പഠിപ്പിക്കുന്ന പഠിക്കാൻ ശേഷിയുള്ള കുട്ടികൾ വളരെ ഏകാഗ്രതയോടുകൂടി പഠനത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ അവരിൽ പരസ്പരം ഒരു കോമ്പറ്റീഷൻ വരികയും അവരതിന് മുമ്പോട്ട് പോവുകയും അങ്ങനെ ചെയ്യും. ഇതിലൊട്ടും കഴിവില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ അവർ വല്ല സ്പോർട്സിലോ ആർട്സിലോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ശ്രദ്ധ വന്ന് അങ്ങനെ പോകും. ഇതിലും താല്പര്യമില്ലാത്ത കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീരെ ശേഷിയില്ല, ഈ സ്പോർട്സിനും ആർട്സിനും ഒക്കെ തന്നെ ഒരു കഴിവ്, അതിനും കഴിവില്ലാത്തവർ, അതാണ് ഐക്യു തീരെ കുറഞ്ഞവരാണ്. അവര് മറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ അക്രമവാസനകൾ പ്രകടിപ്പിക്കും, മറ്റു കുട്ടികളെ ആക്രമിക്കുക പലതരത്തിൽ പറയുന്നു. പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ എടുത്ത് വലിച്ചു കയറുക, അവരെ ആക്രമിക്കുക, അവരെ ഡ്രസ്സിൽ മഷി കുടയുക, ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉപദ്രവങ്ങളുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആ പ്രായത്തിൽ തന്നെ ഗോസിപ്പുകൾ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക മറ്റു കുട്ടികളെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതും എന്താണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെയൊക്കെ അത്തരം കുട്ടികളെയൊക്കെ കണ്ടെത്തി അവരെ അവരുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നമ്മളെ വിദ്യാലയങ്ങളിലൊന്നും ഇല്ല, അധ്യാപകരെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. അതൊക്കെയാണ് അതിന് പരിഹാരമായിട്ട് പറയുന്നത്. അത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് കുട്ടിക്കാലത്ത് തന്നെ അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഏതെങ്കിലും മേഖലയിൽ അവർക്ക് കഴിവ് കാണും അങ്ങോട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അപ്പൊ അവര് അക്രമങ്ങളല്ലാതെ മാറ്റിയെടുക്കാം, പരിഹാരങ്ങളിൽ നിന്നും നിർദ്ദേശിക്കില്ല. ഒരു കാരണമായി പറയുന്നു. ആ അതും അതും വരുന്നുണ്ട്. പിന്നെ പൊതുവെ ഇതൊക്കെ പൊതുവായി പറയുന്നതാണ്, മറ്റു പ്രത്യേകം വരും. പറയുന്നത് എന്താണ്? പുവർ ബിഹേവിയർ ബിഹേവിയറൽ കൺട്രോൾ. അതായത് അത് സാധാരണ മുതിർന്നവരിൽ എല്ലാവരിലും വരുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിൽ നമുക്കൊരു നിയന്ത്രണം ഇല്ലാതെ വരും. അത് നിയന്ത്രണം ഇല്ലാതെ വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിയന്ത്രണം വേണ്ടിവരുന്ന സന്ദർഭത്തിൽ അത് നഷ്ടപ്പെട്ടു. നമ്മൾ കോപിക്കേണ്ട, പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലാത്തപ്പോൾ നമ്മൾ ഒരു കൺട്രോളായിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശാന്തന്മാരാണ്. നമ്മളെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ കൺട്രോൾ വളരെ ദുർബലമാകുന്ന സ്വഭാവമുള്ള ആൾക്കാർ കൂടുതൽ പോരല്ല. അതാണ് പെട്ടെന്ന് കത്തിക്കൊത്ത് ഒരാളെ ആക്രമിക്കുക, പിന്നെ അവർ പശ്ചാത്തപിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഓരോരോ സംഭവങ്ങളിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്ത് കുത്തുക, കൊല്ലുക, ഇതൊക്കെ ചെയ്യുക. അത് അവനവന്റെ മനസ്സിന് അങ്ങനെ ഒരു നിയന്ത്രണ ശേഷി ഇല്ലാത്തവരാണ് അങ്ങനെ പ്രവർത്തിച്ചു പോവുകയാണ്. വയലൻസിന് കാരണമായി തീരും. അതിപ്പോ ഒരു സാധാരണ വ്യക്തി അങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ അവൻ ആക്രമിച്ച അവന്റെ അടുത്തുള്ള ഒരാൾ ആക്രമിച്ചു. അസുഖം ഒരു സമൂഹത്തിന്റെ നേതാവ്, ഒരു ഗ്രാമത്തിന്റെ നേതാവ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നേതാവ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ നേതാവിനൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ വയലൻസ് എന്ന് പറയുന്ന വ്യക്തി നിൽക്കത്തില്ല, അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപിക്കും. ഒരു മത നേതാവ് അയാൾക്ക് ഇങ്ങനെ വളരെ ദുർബലമാണ് അയാളുടെ നിയന്ത്രണം എന്തു വരും, അത് ആ സമൂഹത്തെ മുഴുവൻ ബാധിക്കും. അയാളുടെ ബിഹേവിയറൽ കൺട്രോൾ എന്ന് പറയും ദുർബലമാണെങ്കിൽ അയാൾക്ക് മറ്റ് കഴിവുകളൊക്കെ ഉള്ളതുകൊണ്ട് അയാളുടെ നേതൃത്വ സ്ഥാനത്ത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമായ കൊണ്ട് അത് ദുർബലമാണെങ്കിൽ അയാൾ പെട്ടെന്ന് കലാപത്തിന് അക്രമത്തിന് ആഹ്വാനം ചെയ്യും. അതാണ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിപിടി അക്രമങ്ങളെല്ലാം നടക്കുന്നത്. അതും വാസ്തവത്തിൽ തുടങ്ങുന്ന വ്യക്തികളിൽ നിന്നാണ് സമൂഹത്തിലേക്ക് അങ്ങ് വ്യാപിക്കുകയാണെങ്കിൽ. എന്നു വെച്ചാൽ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അയാൾ സമൂഹത്തിൽ ഇൻഫ്ലുവൻസുള്ള ആളാണെങ്കിൽ ആ സമൂഹത്തിൽ മുഴുവൻ അക്രമം വ്യാപിക്കും. അതൊരു കാരണമാണ്. ഇതൊക്കെ ഗവേഷകന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. പിന്നെ പൊതുവെ പറയുന്നത് അക്രമത്തിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് മനുഷ്യന്റെ സാമൂഹിക അവബോധത്തിന്റെ കുറവ്. സാമൂഹ്യ അവബോധത്തിന്റെ കുറവാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോ ഒരു ഉദാഹരണം പറയുന്നത് മനുഷ്യന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എബിലിറ്റി, നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുക, അതിനെ വിശകലനം ചെയ്യുക, അതിനെക്കുറിച്ച് പ്രതികരിക്കുക, ഇതിനൊക്കെയുള്ള ശേഷികളും. എന്ന് വെച്ചാൽ സാറിനെ ഈ പറഞ്ഞ കാള പെറ്റെന്ന് കേട്ടാൽ തയ്യാറെടുക്കുക, അങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ ആൾക്കാർ. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തായി സായുധരായി സംഘടിപ്പിച്ച് അക്രമം അഴിച്ചു കൊടുക്കുക. പലയിടത്തും ഇപ്പം നടക്കുന്ന ഈ ലഹളകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും, ഈ സാമൂഹ്യ അവബോധത്തിന്റെ കുറവുകൊണ്ട് വരുന്നതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മതലഹളകൾ, ജാതി ലഹളകൾ, ഇതൊക്കെ സംഭവിക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പൊ ആ പ്രശ്നം എന്താണെന്ന് അവർ ശരിക്കും പഠിക്കുന്നില്ല. എവിടെയാണ് തെറ്റ്, എന്താണ് പ്രശ്നം, ഇതൊന്നും അവർ പഠിക്കുന്നില്ല. അവരെ ഇത്രയും അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു ഹിന്ദു മുസ്ലിമിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദുവിനെ ആക്രമിച്ചു, ഇതാണ് അവിടുത്തെ പ്രശ്നം. അതെങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചു, ഹിന്ദു ആയതുകൊണ്ടാണോ ആക്രമിക്കപ്പെട്ടത്, മുസ്ലിം ആയതുകൊണ്ടാണോ, അങ്ങനെ ചിന്തിക്കുന്നത്. അതാണ് സാമൂഹ്യ അവബോധത്തിന്റെ കുറവെന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിന്ത രണ്ട് കാര്യത്തേക്കാണ്, ഹിന്ദു മുസ്ലിം, അങ്ങനെ രണ്ട് ജാതികളും മിക്കാണ്. അപ്പൊ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിലും ഉണ്ടാകാം. അതിന് കാരണം മതമായിരിക്കണമെന്നില്ല, ജാതി ആയിരിക്കണമെന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കും, ബിസിനസിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തിക ഇടപാടുകളിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിപരമായി പരസ്പരമുള്ള മത്സരങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നമായിരിക്കും, അസൂയ കൊണ്ടുവരാം, പരസ്പര രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിദ്വേഷം കൊണ്ടുവരാം. പക്ഷെ ഇതിനെയൊക്കെ എന്തായി മാറ്റുന്ന ഇവര് ജാതിയുടെ മതത്തിന്റെ പ്രശ്നങ്ങളായി മാറ്റിക്കഴിഞ്ഞു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളായി മാറ്റുന്നു. അപ്പോൾ രണ്ട് വ്യക്തികളുടെ പ്രശ്നം സമൂഹത്തിന്റെ പ്രശ്നമായി മാറുന്നതിന് കാരണം സാമൂഹ്യ അവബോധം, പിന്നെ വിവരങ്ങളെ സമൂഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിനെ പ്രോസസ് ചെയ്യുന്നതിനുമുള്ള അവരുടെ ശേഷിക്കുറവ്. അതുകൊണ്ടാണ് അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചാടി ഇടപെടുക, ആളക്കൊട്ടുക, അക്രമം തുടങ്ങി വയ്ക്കുക. ഇത് പലപ്പോഴും നടക്കുന്ന പല സ്ഥലങ്ങളിലും വലിയ സാമുദായിക ഇടപെടലുകൾ നടക്കുന്നതിന്റെ പിന്നിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം അവിടെ തന്നെ തീർക്കാമെന്നുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ വ്യക്തികൾ ഇങ്ങനെ സാമൂഹ്യ അവബോധമില്ലാത്ത വ്യക്തികൾ ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് വയലൻസായി മാറും. അതും ഒരു കാരണമായി പറയുന്നു. സാമൂഹ്യ അവബോധം ഒരാൾക്കുണ്ടായിരിക്കും, കലഹങ്ങളിലേക്ക് അത് വഴിതിരിഞ്ഞു പോകാറ്. അതിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ എന്താണത്, കലഹത്തിലേക്ക് കൊണ്ടുപോകാൻ ആ പ്രശ്നത്തെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെ പറയുന്നത് എന്താണ്, ഇമോഷണൽ ഡിസ്ട്രസ്, വൈകാരിക തകർച്ചകൾ മനുഷ്യന് അക്രമത്തിന് പ്രേരിപ്പിക്കും. അവസാനം നമ്മുടെ വീടുകൾക്കുള്ളിലൊക്കെ കാണുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്താണ്, ഏതെങ്കിലും കാരണവശാൽ ഒരു വൈകാരിക തകർച്ച സംഭവിക്കുമ്പോൾ, ഇച്ഛാഭംഗങ്ങൾ സംഭവിക്കുമ്പോൾ എന്തോരം അവരുടെ ഉള്ളിൽ വലിയ നിരാശ ഉണ്ടാകുന്നു, കോപമുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു, പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നു. എന്നിട്ട് പരസ്പരം അത് വയലൻസിലേക്ക് മാറും, പരസ്പരമുള്ള വയലൻസിലേക്ക് മാറും. ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന ഒരു വൈകാരിക തകർച്ചയാണ്, വൈകാരികമായൊരു പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാളെ മറ്റൊരാൾ മനസ്സിലാക്കിയില്ലെന്നോ ഉൾക്കൊണ്ടില്ലെന്നോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളായി നമ്മുടെ ഈ ഗ്രൂപ്പുകളെ നടക്കുന്നു. അത് തന്നെ ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ല, അപ്പൊ അയാളുടെ ഇഷ്ടത്തിന് തകർച്ച സംഭവിച്ചു. ഒരാളുടെ താല്പര്യം വേറൊരാൾ ഉൾക്കൊള്ളുന്നില്ല, അയാളുടെ താല്പര്യത്തിന് തകർച്ച സംഭവിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്ന് വരുന്നു ഉടനെ അക്രമം. അതാണ് വീട്ടിൽ കണ്ടിട്ടില്ലേ, ഓരോരുത്തരും സാധനങ്ങൾ എടുത്തെറിയുക, പൊട്ടിക്കുക, അടിക്കുക, മനുഷ്യനെ അടിക്കുന്നതിന് പകരം കലങ്ങൾ കലവും ചട്ടിയൊക്കെ ചവിട്ടി പൊട്ടിക്കുക, ഇതെല്ലാം കാണിക്കുന്ന ഇതാണ്. അവിടെയൊക്കെ ഇമോഷണൽ ഡിസ്ട്രെസ്സാണ്, വയലൻസ് ഉണ്ടാക്കുന്നതാണ്. നിസ്സാരമായ കാര്യങ്ങൾ ഇത് ആൾക്കൂട്ടങ്ങളിൽ സംഭവിക്കും. സാറിന് ഉത്സവപ്പറമ്പുകളുടെ അടി കിടക്കാറുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. എന്താ കാരണം, ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അത് കത്തിക്കൂത്ത് കൊലപാതകത്തിലൊക്കെ അവസാനിക്കും. നിസ്സാരമായ കാര്യമായിരിക്കും, ഒരാളുടെ ഒരു വാക്ക് വേറൊരാൾക്കൊരു അപമാനമായി തോന്നും. ആ അവനെന്നെ അങ്ങനെ എന്നാ ഞാൻ കാണിച്ചു തരും പക്ക, ഉടൻ തന്നെ ഉള്ളിൽ വരും. ഒരാൾക്ക് കടുത്തമായ ഡിപ്രഷൻ വരുന്നു, വേറെ ഉടനെ തുടർന്ന് അതിന് തോന്നുന്നു പക വരുന്നു, അക്രമം അഴിച്ചു വരുന്നു, പിന്നെ അതിനോട് കൂടി ചേരുന്നു ആൾക്കാർ ബന്ധപ്പെട്ടു. ഇതും ഇങ്ങനെ മനുഷ്യരിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച് കുറേയൊക്കെ മനുഷ്യന് ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ വേറെ വഴി ഇത്തരം ഹിംസകൾ ഒഴിവാക്കുന്നു. പിന്നെ ഈ വൈകാരികമായ പ്രശ്നങ്ങൾ മനുഷ്യന് എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരാൾ തളർന്നു പോവുക. അങ്ങനെ പെട്ടെന്ന് തളർന്നു പോയാൽ അടുത്ത അയാളുടെ ആക്രമവാസന ഉയർന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇമോഷണൽ ഡിസ്ട്രസ് വരുമ്പോൾ ശരിക്കും വേണ്ട അതിന് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അത് അപകടകരമായി മാറുന്നതിന് അങ്ങനെയുള്ളവർ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. ആക്കൂട്ടത്തിൽ സമൂഹത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോയി പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രവർത്തിച്ചാൽ വീണ്ടും അവരുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അതിനൊക്കെ ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് അനിയന്ത്രിതമായ സ്വഭാവം കോപം തുടങ്ങിയ കാര്യങ്ങൾ ഒരു തവണ അവർ ട്രീറ്റ്മെന്റിന് വിധേയമായാൽ പിന്നെ ഒരിക്കലും അവർ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുത്. അത്തരം ചുറ്റുപാടുകളിൽ തന്നെ പെടരുത്. പെട്ടാൽ വീണ്ടും അവരുടെ അനിയന്ത്രിതമായി തീരും. ശരിക്കും അത് എന്താണ് സിനിമയിൽ എന്താണ് മദ്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അതെല്ലാം ഓരോ സീനും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ പിന്നീട് എടുത്ത് മദ്യപാനം അപകടമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സിനിമ, ഒരു മോഹൻലാലിൻ്റെ ഒരു പ്രസിദ്ധമായ സിനിമയുണ്ട്, അങ്ങനെ ചില സിനിമകളൊക്കെ എടുത്തെങ്കിലും പൊതുവെ ഈ സിനിമ ആ സീനുകളെല്ലാം എന്താണ് മദ്യപാനം എന്ന് പറയുന്നതാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായൊരു ഉപായം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ സിനിമകളെന്ന് പറയുന്നത് ഈ ക്രൈമിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു, വളരെയധികം വയലൻസ്. കാരണം മിക്കവാറും എല്ലാം എന്താണ് അവസാനം ഒരു വയലൻസിലെ അവസാനിക്കും. നായകൻ ജയിക്കും, എന്നാലും വില്ലനെ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ വില്ലനെ എടുത്ത് തീരിട്ട് ചുടുക, അല്ലെങ്കിൽ ഓരോ കൈയും ഓരോ കാലായിട്ട് വെടിവെച്ച് വെടിവെച്ച് വെടിവെച്ച് കൊല്ലുക. ഇങ്ങനെയൊക്കെ വളരെ ഇതൊക്കെ മനുഷ്യനെ ആസ്വദിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കൊല്ലുന്നുണ്ട് വയലൻസ്, ഇത് കുട്ടികളെയൊക്കെ വളരെ സ്വാധീനിക്കുന്നു. പിന്നെ അത് അത് വേറെ വിഷയമാണ്, ഇന്നത്തെ പ്രശ്നമാണ്. ഇതിപ്പോ പൊതുവായി പറയുന്ന കാര്യം, ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ അങ്ങനെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഇന്ന് കുട്ടികളുടെ ഗെയിംസാണ്. അത് വെടിവെച്ചും കൂത്തിയും വെട്ടിയും രക്തപ്പുഴ ഇഴക്കി കൊല്ലുന്ന കളികളാണ് അവൻ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന്റെ ഉള്ളിൽ അതുപോലെ കൊല്ലാനുള്ള ഒരു വാസന ഉണ്ടാവും. അത് മറ്റൊരു വിഷയമാണ്. പിന്നെ വയലൻസിന് വേറൊരു ഇതൊക്കെ പൊതുവായ കാരണങ്ങൾ പറയും. ഒന്ന് പറയുന്ന എന്താണ്, കുടുംബത്തിൽ വയലൻസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കൾ എപ്പോഴും വഴമുണ്ടാക്കുകയും തല്ലുകയും പിടിക്കുകയും അങ്ങനെ ഒരു സാഹചര്യമാണ് കുട്ടികൾ കണ്ടു വളരുകയാണെങ്കിൽ അവരിൽ അങ്ങനെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടായിരുന്നു. അതായത് ഈ മനുഷ്യനെന്ന് പറയുന്നത് അവന്റെ പ്രകൃതിയിൽ, അവന്റെ ജനറ്റിക്സ് എന്ന് പറയുന്നത് അക്രമം ഉള്ളതാണ് അതിനകത്ത്. അല്ല ശാന്തൻ അല്ല. അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാരെന്ന് പറയുന്ന ഒരു കാലത്ത് പൂർണ്ണമായും വേട്ടയാടി ജീവിച്ചിരുന്നവരാണ്. അവർ പല്ലും നഖവും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയവരാണ്. ഓരോ ജീവികളുടെയും പിറകെ ഓടി നടന്ന് ഈ പല്ലും നഖവുമൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർ കല്ലെടുത്തടിച്ച് വടിയെടുത്തടിച്ച് കൊന്ന് തിന്ന് പച്ചയ്ക്ക് തിന്നവരാണ് നമ്മുടെ പൂർവികന്മാർ. അപ്പൊ ഹിംസ എന്ന് പറയുന്ന അവരുടെ ബൈ നേച്ചർ അവർക്കുള്ളതാണ്. അങ്ങനെയാണ് അവൻ അതിജീവിച്ചു വന്നത്. അല്ലാതെ പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ ഉള്ളിലത് ഇരിപ്പുണ്ട്, നമ്മുടെ ജീവിൻ്റെ അതിരിപ്പുണ്ട്. ഇതിനെ കൊന്ന് തിന്ന് ആക്രമിച്ച് കൊന്ന്, വെറുതെ കൊല്ലുകയല്ല, ആക്രമിച്ച് കൊന്ന് തിന്ന്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാറ്റം വരുന്നത് ഇവനിങ്ങനെ ഈ കൊന്ന് തിന്ന് ഇവനിങ്ങനെ നടക്കുമ്പോൾ ഇവന് തന്നെ മനസ്സിലായി ഇത് ഇവനും കുറെ നഷ്ടം വരുന്നുണ്ട്, ഇവനും വികലാംഗനാകും. അവന്റെ കൂട്ടത്തിൽ പലരെയും അവനും നഷ്ടപ്പെടും. കാരണം അവർ തിരിച്ചാക്രമിക്കും. അവൻ പതുക്കെ കൃഷിയിലേക്ക് മാറി. കൃഷിയിലേക്ക് മാറിയപ്പോഴാണ് അവരുടെ ഹിംസ കുറച്ച് കുറഞ്ഞത്. കാരണം കൃഷിക്ക് അത് ആവശ്യമില്ല. പണ്ട് ഇരപിടിയന്മാരായിരുന്നപ്പോൾ അവർക്ക് ഹിംസിക്കാതെ പറ്റത്തില്ല. കൃഷിയിൽ ഹിംസയുടെ ആവശ്യമില്ലല്ലോ, ആക്രമിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് കുറഞ്ഞു വന്നു. പിന്നെ മനുഷ്യൻ ക്രമേണ ആക്രമം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പെണ്ണിനും മണ്ണിനും വേണ്ടിയായി പിന്നെ ആക്രമങ്ങൾ. എന്നിട്ടും അവൻ വിട്ടില്ല. പിന്നെ മനുഷ്യൻ ഒരുപാട് ഉപരോഗമിച്ചു. അപ്പൊ ഈ എന്നിട്ടും അവന്റെ ആ വാസന ഇന്നുമുണ്ട്. ഇന്നും അവനെന്ത് ചെയ്യുന്നു? കൊല്ലുക എന്ന് പറയുന്നവന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു മനസ്സാണ് നമുക്ക്. നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള അങ്ങനെ ഒരു മനസ്സാണ് ഇന്നും. ഇന്നും ഇപ്പൊ ആൾക്കാർ എന്താണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നു. അവർക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? ഞങ്ങൾ കൊല്ലുകയാണ് ഒരിക്കലും തോന്നാറ്. അത് വളരെ വ്യാപകമായ മനുഷ്യനാണ്. ഒരു തൊഴിലാണ്, ഒരു തൊഴിലെന്നുള്ള രീതിയിൽ ചെയ്യുന്നു പോലെ. ഇന്ന് ഒരുപാട് കശാപ്പ് ശാലകളുണ്ട്, പല ജീവികളെയും കൊന്നു. അവർക്ക് തോന്നാറുണ്ടോ ഞാൻ ഈ ചെയ്യുന്നത് ഹിംസ എന്നവർക്ക് തോന്നാറുണ്ടോ? തൊഴിലായി ചെയ്യും. പഴയകാലത്ത് അവൻ ആഹാരത്തിന് വേണ്ടി ചെയ്തു, അതേ പണ്ട് ആഹാരത്തിന് വേണ്ടി ചെയ്തു. അവൻ ഇന്ന് തൊഴിലായി ചെയ്യുന്നവനാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലെ ഹിംസ എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പിന്നെ മനുഷ്യൻ ഇതൊക്കെ അപകടമായ കാര്യം കാണുന്ന എപ്പോഴാണ്? ഇതൊക്കെ മനുഷ്യന് നേരെ തിരിയുമ്പോഴാണ് അവന് ഇത് അസ്വസ്ഥയുണ്ടാകുന്നത്. അല്ലെങ്കിൽ മനുഷ്യരാരും എന്താണ് ഹിംസയ്ക്കെതിരല്ല. അവർ ഹിംസയിലൂടെയാണ് ഇന്നും അവർ അതിജീവനം നടത്തുന്നത്. അത് വേറൊരു വിഷയം. നമ്മൾ പറയുന്നതായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നത് എങ്ങനെ മനുഷ്യന് എന്താണ് ഹിംസ അവന്റെ സഹജമായി എന്നുള്ള കാര്യമാണ്. കൊല്ലുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇന്നത് തൊഴിലാണ്, കുറ്റബോധമില്ലാത്ത തൊഴിലാണ്. അങ്ങനെയുള്ള മനുഷ്യനെ അഹിംസകനാകണമെന്ന് ചിന്തിക്കുന്നത് അവന്റെ ഹിംസ മനുഷ്യന് തന്നെ ദ്രോഹമായി വരുന്നോണ്ടാണ്. അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോ ഒരുവന്റെ കുടുംബത്തിനകത്ത് അവൻ ഹിംസ കാണുകയാണെങ്കിൽ പൊതുവെ അവൻ ഹിംസിക്കാനുള്ള ഒരു പ്രവണത വരും. രണ്ടു തരത്തിൽ വരാം. അത് പോസിറ്റീവായിട്ടും ചിലരെ സ്വാധീനിക്കുക. അച്ഛനും അമ്മയൊക്കെ വലിയ അക്രമം കാണിക്കുന്നത് കാണുമ്പോൾ ചിലർ എന്നാ ഇത് വേണ്ടെന്ന് പറഞ്ഞവർ നന്നാവുന്നവരുണ്ട്. നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുകയാണ്. എനിക്കറിയാം ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ വലിയ മദ്യപാനിയായിരുന്നു. മദ്യപാനം അമിതമായ മദ്യപാനം. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന ആൾക്ക് മൂന്ന് ആമ്മക്കളുണ്ടായിരുന്നു. അവർ ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടേയില്ല. കാരണം ഇത് കണ്ടിട്ട് അവരെ അത് പോസിറ്റീവായിട്ട് അവരെടുത്തു. നമ്മുടെ അച്ഛനെ പോലെ നമ്മൾ കുടുംബം കഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച ഒരു മദ്യത്തിൽ നിന്ന് മാറി. അപ്പോൾ കുടുംബം ഹിംസയ്ക്കായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് രണ്ടു തരത്തിലും സ്വാധീനിക്കാം. പക്ഷെ കൂടുതൽ അക്രമത്തിനാണ് സാധ്യത. കുടുംബത്തിൽ അക്രമം ഉണ്ടെങ്കിൽ വളർന്നു വരുന്നവരിലും കൂടുതൽ അക്രമത്തിനുള്ള സാധ്യത കൂടുതലാണ്. തിരിച്ച് സംഭവിക്കാമെങ്കിലും അപ്പോ ഇത്രയും. അപ്പോ ഈ അഹിംസ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ വിഷയമല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പിന്നിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും ഒരുപാടുണ്ട്. എന്തുകൊണ്ട് സമൂഹത്തിൽ ഹിംസ നിൽക്കുന്നു? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിഹരിക്കാമെന്നുള്ള ഒരു വിഷയമല്ല. എന്തിനു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഇതിൽ നിന്ന് എളുപ്പം, വളരെ പരിശ്രമം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അത് അങ്ങനെ പറയുമ്പോൾ ഹിംസാപ്രവണതകൾ എന്തുകൊണ്ട് കുട്ടികളിലുണ്ടാകുന്നു എന്നുള്ളതിന് കാരണമായിട്ടാണ് പറയുന്നത്. സാഹചര്യം അങ്ങനെ വരും. പിന്നെ വേറൊന്നും അത് വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ അവർ ശ്രദ്ധിക്കുകയും നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ മാറിക്കൊണ്ടുവരികയാണ്. ഈ കാലം മാറുന്നതുകൊണ്ടാണ് അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറയും. കുട്ടികൾ വരച്ച വരെയും നിർത്തി വളർത്തുന്നത്. അത് കുട്ടികൾക്ക് ഹിംസാത്മകമായി തിരിയാൻ കാരണമായി തീരും. ഞാൻ പറഞ്ഞത്, അതായത് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നവൻ പഠിക്കുന്നതിന് ഏറ്റവും മിടുക്കനായിരിക്കും, ഏറ്റവും ഡിസിപ്ലിനായിരിക്കും അവൻ, മറ്റ് എല്ലാ കാര്യങ്ങളിലും ഒന്നാമനായിരിക്കും, അച്ചടക്കത്തിൽ ഒന്നാമനായിരിക്കും. അവന് ഒരു തരത്തിലുള്ള ദുഷിച്ച കൂട്ടുകൂടും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അവൻ കൂടുതൽ സമയം ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഒന്നുകിൽ പഠിത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ അവന് എന്താണ് അവിടെ സമ്മാനങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ കുട്ടിയെ അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും, അവന് സ്ട്രെസ് കൊടുത്തുകൊണ്ടേ. ഇത് അവന് ഇത് യവൻ ഇങ്ങനെ സഹിച്ച് സഹിച്ച് വരുമ്പോൾ യവൻ കാത്തിരിക്കുന്നത് ചിലപ്പോൾ കാത്തിരുന്നെന്ന് വരത്തില്ല. പിന്നെ എപ്പോഴാണൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ അടുത്ത് വരുമ്പോൾ, എന്നിട്ട് അവന് പ്രായം കൂടി വരുമ്പോൾ, ഇവൻ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് വലിച്ചെറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ നേരെ ഇതിന്റെ വിപരീതമായി പോകും. അതാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് കുട്ടികളിൽ കുറേയൊക്കെ വിജയിക്കും. കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് രക്ഷകർത്താക്കളുടെ പിടിയിൽ നിന്ന് അവൻ കുറേശ്ശെ കുറേശ്ശെ സ്വതന്ത്രനായി അവന് തോന്നിയ രീതി ജീവിക്കാൻ തുടങ്ങും. അവനാണ് പിന്നെ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയായി തീരുന്നത്. അപ്പോ അവൻ അങ്ങനെ വരുമ്പോൾ എന്തെയും, ചെറിയ പ്രായത്തിൽ ഇവന്റെ ചെറിയ കുറ്റങ്ങൾ പോലും രക്ഷകർത്താക്കൾ വലിയ കുറ്റമായി കാണും, ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷയുള്ളൂ. പിന്നെ ഈ ശിക്ഷകൾക്ക് ശിക്ഷിക്കുകയുള്ളൂ, എന്തിനാണ് ശിക്ഷിച്ചതെന്ന് പറയട്ടെ, ശിക്ഷിക്കും, പിടിച്ചടി കൊടുക്കും. അപ്പോ അവിടെ കുട്ടികളെ ശിക്ഷിക്കാമോ പാടില്ലേ എന്നുള്ളത് വളരെ ഒരു ഡിബേറ്റബിളായ വിഷയമാണ്. പൊതുവെ പറയുന്ന ചെല്ലു പറയുന്നത് ശിക്ഷിക്കാനേ പാടില്ലെന്നാണ്. ചെല്ലു പറയുന്നത് ഒരു പരിധിവരെ ശിക്ഷിക്കാം, പക്ഷെ അതവനെ ബോധ്യപ്പെടുത്തണം. അത് പഴയതുപോലെ തെങ്ങിന് കെട്ടിവെച്ചിട്ട് പുളിമാറുകൊണ്ട് തലമുറ ചൂടുവരെ അടിക്കുന്ന പണ്ടത്തെ ശിക്ഷ അതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്ക്. അന്ന് അതിനൊക്കെ ഒരു വലിയ എന്താണ് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുമായിരുന്നു അന്നത്തെ കാലഘട്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് യാതൊരു ബോധമില്ല. ഇന്ന് കുട്ടിക്ക് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ബോധമുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്. അന്ന് ഈ അടി കൊള്ളുന്നവനും അടി കൊള്ളുന്നത് ശരിയല്ല എന്നുള്ള ബോധം ഇല്ലാത്ത കാലമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പേരന്റിങ്ങിനെ കുറിച്ച് കുട്ടികൾക്ക് തന്നെ അറിയാം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിക്കാവ് ഒരു ക്ലാസ് കഴിഞ്ഞ് നടന്നു, ഒരു ചെറിയ റോഡ് ഇങ്ങനെ നടന്നു. അപ്പോൾ ഒരു ചെറിയ വീട്, ഒരു കുടിലാണ്, വളരെ ചെറിയൊരു വീട്. പിന്നെ എന്താണ് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. എൻ്റെ കൂടെ ഒരു ബ്രഹ്മചാരി ഉണ്ടാണ്. അവിടെ ഒരു ചെറിയൊരു വഴക്ക് ബഹളം. ഒരു അവിടെ ഒരു പയ്യൻ നിൽക്കും, ഞാൻ എപ്പോഴും അവനെ ശ്രദ്ധിക്കുന്നവനാണ്. അവനൊരു 12 വയസ്സിലാണ്. അപ്പൊ ഇവൻ വീട്ടിനകത്ത് നിന്ന് ഇവൻ അട്ടഹസിക്കുകയാണ്. അപ്പൊ ഇവൻ അട്ടഹസിക്കുന്ന ആരുടെ, ഇവന്റെ അമ്മയടുത്ത്, ഇവന്റെ അപ്പൻ്റെ അടുത്ത്, ഇവർ രണ്ടുപേരും ഞാൻ കാണുന്നതാണ്. അത് എപ്പോഴും പോകുമ്പോൾ കാണും, വേറെ പരിചയമൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവൻ ഈ 12 വയസ്സുകാരെ അവരോട് പറയണം ഉച്ചത്തിൽ, എന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇടപെടരുതെന്ന് പറഞ്ഞാൽ ഇടപെടരുത്. വളരെ ഭീഷണിയായിട്ടാണ് ഇവർ രണ്ടുപേരും വളരെ ശബ്ദം താഴ്ത്തി പുറകെ പോകുന്ന ഒരു കേൾക്കാത്ത രീതിയിൽ മോനെയും മക്കളെയും എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടരുത്, നിങ്ങൾ എന്തിനാ ഇടപെടുന്നു. ഈ 12 വയസ്സിൽ നമുക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാനോ ചോദിക്കാനോ പറയാനോ എന്തിന്, അങ്ങനെ ഒരു ധൈര്യം വന്നെന്നുള്ളതല്ല, അങ്ങനെ ഒരു ബോധമേ ഉണ്ടായിരുന്നില്ല. ഈ 12 വയസ്സുള്ള പയ്യൻ തള്ളയെടുത്ത് അപ്പനോടും പറയുകയാണ് ഇടപെടരുതെന്ന്. ഇടപെട്ടാൽ എന്ത് ചെയ്യും, ഇടപെടാൻ പാടില്ല അത്ര തന്നെ, എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ച്, അതാണ് ഈ തലമുറ പഴയ തലമുറ ഞങ്ങളുടെ തലമുറ അങ്ങനെയല്ല അത് അറിയത്തില്ല അവരെ ഇടപെടണമെന്നുള്ളതാണ് നമ്മൾ തല്ലുകൊള്ളികളാണ് തല്ലുകൊള്ളാൻ വിധിച്ചവരെന്നാണ് നമ്മളൊന്ന് ധരിച്ചിരുന്നത് അത് അവരുടെ അവകാശമാണ് നമ്മളെ തല്ലി പഴിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണെന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഒരു അവകാശം ഇല്ലെന്നാണ് ഇടപെടരുതെന്നാണ് അപ്പം അവനെ അടിക്കാൻ പറ്റും ഇപ്പോ പഴയകാലത്ത് അങ്ങനെയല്ല അതോറിറ്റേറിയൻ പേരൻറ് എന്ന് പറയുന്ന ആളാണ് അവർ പറയും അന്ന് ഞാൻ വരച്ച വരയിൽ നിർത്തിയാണ് വളർത്തിയതെന്ന് പറയും പിന്നെ വളർന്നവൻ എന്തായി എന്നുള്ള പ്രശ്നമുണ്ട് അവനെന്തു ആകാം പിന്നെ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നല്ല സാഹചര്യങ്ങളിലാണെങ്കിൽ വലിയ പ്രശ്നമുണ്ട് ഞാൻ ജനിച്ച ഗ്രാമത്തിൽ ഗ്രാമമാണ് അവിടെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 1000 വീടുകളാണ് വലിയ വിശാലമായൊരു സ്ഥലമാണ് 1000 വീടുകളാണ് ഈ 1000 വീടുകൾ വിശാലമായൊരു സ്ഥലമാണ് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു സ്ഥലമാണ് അവിടെ അന്നത്തെ കാലത്ത് ഒരു വീടിലും മതിലുള്ള ഒരു വീടും എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഒരു വീടിനും മതിലില്ല എന്റെ വീട്ടിൽ നിന്നിറങ്ങി എന്റെ അടുത്ത കൂട്ടുകാരന്റെ വീട്ടിൽ പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് നടന്നാലേ പറ്റും കമ്മ്യൂണിക്കേഷന് വേറെ വഴിയൊന്നുമില്ല നടന്നവിടെ ചെന്ന് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സംസാരിക്കും അപ്പോ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് അകന്ന കഴിഞ്ഞിരുന്നു എല്ലാ രീതിയിലും ഭൂമിശാസ്ത്രപരമായി വ്യക്തികൾ തമ്മിൽ ഇന്നങ്ങനെയല്ല എല്ലാ തരത്തിലും മനുഷ്യനെ എന്ത് ചെയ്തു ഞെരുങ്ങിയാ കഴിഞ്ഞു ഒരുപാടങ്ങ് അടുത്ത് ഭൂമിശാസ്ത്രപരമായി നോക്കിയാലും എന്താണ് അന്ന് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലിരുന്ന ആ സ്ഥലത്തെല്ലാം കൂടെ ഇന്ന് ഒരു 10-50 വീടുകളാണ് 80 വീടിനും മതില് കാണും ഈ വീട്ടിന്റെ മുറ്റത്തിറങ്ങി ഇന്ന് അപ്പുറത്ത് വീട്ടിൽ ഇരിക്കുന്ന കൂട്ടുകാരനോട് സംസാരിക്കും ഈ രീതിയിൽ സമൂഹം ഒരുപാട് മാറിപ്പോയി ഞെരുങ്ങി മനുഷ്യൻ ഞെരുങ്ങി ഞെരുങ്ങി വരികയാണ് ഇപ്പൊ സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ ഞെരുങ്ങി ഞെരുക്ക് ഒരുപാട് അനുഭവം അപ്പൊ പഴയ രീതികളൊന്നും ഇന്നും നടക്കില്ല എന്നാണ് അതാണ് യവന് ഈ പ്രായത്തില് യവന് ബോധമാണ് യവന്റെ കാര്യത്തിൽ അങ്ങനെ ആരും ഇടപെടാൻ പാടില്ല അവൻ അങ്ങനെ ഒരു പേരന്റിംഗ് അംഗീകരിക്കുന്നു രക്ഷാകർത്തൃത്വം അതിന്റെ ആവശ്യമില്ലാന്നൊരു ബോധം അവനുണ്ട് ഇല്ലെങ്കിൽ അത്രയും ഭൗതികമായ ഏറ്റവും മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അവന് പോലും ബോധമുണ്ട് അങ്ങനെ ഒന്നും ഇടപെടാൻ പാടില്ല ഇവർ പഴയ ആൾക്കാരാണ് അവരെ ജീവിതത്തിലൊക്കെ മറ്റുള്ളവരിടപെട്ടതാണ് ആ രീതിയിലല്ല ഇടപെടേണ്ടതെന്നാണ് അവൻ പറയുന്നത് അവൻ ശരിയോ തെറ്റോ എന്നുള്ളതാണ് കാഴ്ചപ്പാട് മാറി അപ്പോ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അവിടെ വയലൻസ് ഉണ്ടാവും ഇതൊരു പ്രധാന കാരണമായി പറയുന്നുണ്ട് ഒരുപാട് തല്ലിപ്പഴിപ്പിച്ചൊക്കെ വളർത്തിയെടുക്കുന്ന പണ്ടത്തെ രീതി ഇന്ന് ഒരിക്കലും പറ്റത്തില്ല പണ്ടത്തെ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട് ചുറ്റുപാടുകൾ മാറി ജീവിത രീതി മാറി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അവരുടെ സാഹചര്യങ്ങൾ മാറി എന്റെ കുട്ടിക്കാലത്തൊന്നും ഈ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടില്ല എന്റെ ചെറിയ പ്രായത്തെ തുടങ്ങി ഒരു 10-20 വയസ്സിലാണ് എന്റെ അതേ പ്രായത്തിലുള്ള ആരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇന്നിപ്പോ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് എന്നുവെച്ചാൽ അന്ന് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് സ്ട്രെസ് കുറവാണ് ഇന്നത്തെ വേഴ്സ് ഇന്ന് സ്ട്രെസ് വളരെ കൂടുതലാണ് ആ സ്ട്രെസ് വരുമ്പോഴാണ് സമ്മർദ്ദം മാനസിക സമ്മർദ്ദം വരുമ്പോഴാണ് അത് അതിജീവിക്കാൻ വയ്യാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് അത് ഈ സമൂഹത്തിൽ വന്ന ഞെരുക്കം ആണ് എല്ലാ തരത്തിലും അപ്പൊ അത് വയലൻസിന് കൂടുതൽ കാരണമായി തീരുന്നു അപ്പോ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് കൊച്ചുകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് മിക്കവാറും പത്രങ്ങളിൽ വാർത്തയാണ് ഒരാഴ്ചയിലൊന്നെങ്കിലും കാണും ഇത് രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു കുട്ടികളുടെ എണ്ണം കൂടിയുണ്ട് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ജനസംഖ്യ കൂടുതലാണെങ്കിലും അന്ന് ഒരു വീട്ടിലെ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്, 7, 8, 9 ഒക്കെയാണ്. ഇന്നൊരു വീട്ടിൽ 1-2 പേരേ ഉള്ളൂ. എന്നിട്ട് ഇതാ സംഭവിക്കുന്നു. കുടുംബ അന്തരീക്ഷത്തിൽ നമ്പറിന്ന് കുറവാണ്, അന്ന് കൂടുതലുമാണ്. എന്നാലും അന്ന് ഇത്രയും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് കൂടുതൽ സംഭവിക്കുന്നു. അതിനാണ് പറയുന്നത് എന്താണ്, അതോറിറ്റേറിയൻ പേരന്റിങ്. കുട്ടികളിൽ അക്രമവാസന വളർത്തിക്കൊണ്ടുവരും, അത് പാടില്ല എന്നുള്ളതാണ്. ഇത് പറയുന്ന എന്താണ്, ഇത് ലോകം മുഴുവൻ പഠനം നടത്തി അതിന്റെ വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇത് ഇത്തരം നിരവധി വിഷയങ്ങളാണ്. അത് ഹിംസ എന്ന് പറയുന്നതിന്റെ വ്യാപ്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ വിഷയമല്ല, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ്.